ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതഃ. ഭക്തിജ്ഞാനവിരാഗാണാം കഥം സുഖം ഉത്പദ്യത്തെ, കേന ഉപായേന സുഖം ഉത്പദ്യത്തെ. അപിച്ച പ്രയത്നതഃ ഭക്തിജ്ഞാനവിരാഗാണാം സർവവർണേഷു സർവവർണേഷു ചതുഷ്വപി വർണേഷു സ്ഥാപനം പ്രേമപൂർവം സ്ഥാപനം സ്നേഹപൂർവം സ്ഥാപനം കഥം ഭവിഷ്യതി ഇമം ഉപായം ഭവന്തഃ സർവേ വക്തുമർഹന്തി ഇതി നാരദഃ വദതി.